രണ്ടു തരത്തിൽ. മായാശബ്ദത്തിൽ നിന്ന് മയട്ട് എന്ന് പറയുന്ന പ്രത്യയം വന്നു കഴിഞ്ഞാൽ കാര്യം എന്ന അർത്ഥം കൊടുക്കാം, പ്രാചുര്യം എന്നുള്ള അർത്ഥം കൊടുക്കാം, ആധിക്യം. ഇപ്പൊ മായാമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായയുടെ കാര്യം, അല്ലെങ്കിൽ മായ കൂടുതലായിട്ടുള്ളത് എന്ന് രണ്ടർത്ഥം പറയാം. ഈശ്വരനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ മായയുടെ കാര്യമല്ല, മായ കൂടുതലുള്ളതുമല്ല. ഈശ്വരന് മായാമയം എന്ന് പറയാൻ പറ്റും, പക്ഷെ പ്രപഞ്ചത്തെ പറയാം. പ്രപഞ്ചം എന്ന് പറയുന്നത് മായയുടെ കാര്യമാണ്, മായയുടെ ആധിക്യമാണ്, മായയെ ഉള്ളൂ പ്രപഞ്ചം എന്ന് പറഞ്ഞു. അത് പ്രപഞ്ചത്തിന് യോജിക്കും, ഈശ്വരന് യോജിക്കത്തില്ല. ക്ലിയറായ? ഇന്നലെ എന്താ ചോദിച്ചത്? പോകാൻ നേരത്തെ എന്തോ ചോദിച്ചല്ലോ. മായാമയുടെ ലീല എന്നൊരു പാട്ടുണ്ടല്ലോ, ചിലരും ഇങ്ങനെ ചോദിച്ചത്. പ്രപഞ്ചം ഇല്ലാത്തതാണ്, കറക്റ്റ്. ഞാനുണ്ടല്ലോ, അങ്ങനെയാണോ ചോദിച്ചത്? പ്രപഞ്ചം ഇല്ലാത്തതെന്ന് അദ്വൈതത്തിൽ പറയില്ല. മായ ഇല്ലാത്തത് പ്രപഞ്ചം ഇല്ലാത്തതെന്ന് പറയത്തില്ല. അതിന് വരെ എന്താ പറയുന്നത്? പരമാർത്ഥത്തിൽ ഇല്ലാത്തത് എന്നേ പറയത്തുള്ളൂ. ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമായി പോകും. പ്രപഞ്ചം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ എന്തോന്നു, ഇതൊക്കെ ഇല്ലാത്തതാണ്. അപ്പൊ ഇല്ലാത്തതെന്ന് പറയത്തില്ല, എന്നേ പറയത്തുള്ളൂ. മായ ഇല്ലാത്തത് പ്രപഞ്ചം ഇല്ലാത്തതെന്നല്ലോ പറയുന്നു. പരമാർത്ഥത്തിൽ എന്നാൽ പിന്നെന്താ നമ്മുടെ അനുഭവത്തിൽ ഉള്ളത്? മായ ആയാലും പ്രപഞ്ചമായാലും നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് പ്രപഞ്ചം ഇല്ലാത്തത് മായ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ അബദ്ധമായിപ്പോകും. അത് ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ച് പറഞ്ഞാണ്, പരമാർത്ഥം എന്ന് പറയുന്നത് ബ്രഹ്മം, അത് മാത്രമേ ഉള്ളൂ പരമാർത്ഥം. അതുപോലെ പരമാർത്ഥമല്ല മായ, പ്രപഞ്ചവും അതുപോലെ പരമാർത്ഥമല്ല. അതുകൊണ്ടാണ് പരമാർത്ഥത്തിൽ അതില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് മായ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാവും, അങ്ങനെ പറയാൻ പാടില്ല. മതപ്രഭാഷണത്തിലൊക്കെ ആൾക്കാർ അങ്ങനെ പറയും. ക്ലിയറായ? ചോദിച്ചാൽ ക്ലിയറായ. ഇവിടെ ഗുരുവിന്റെ ഒരു മാസ്റ്റർ പീസാണിത്. ഏത്? മായാദർശനം. എല്ലാത്തെയും ഗുരുവിന്റെ അപൂർവത എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിക്? യൂണിക് ഗുരുവിന് മാത്രം കാണുന്ന ഒരു സവിശേഷതയാണ്, വേറൊരിടത്തും അത് കാണത്തില്ല. ഇങ്ങനെ മായയെ കൃത്യമായിട്ട് ഇത്രയും തരത്തിൽ വിശദി ഞാനൊരിടത്തും കണ്ടിട്ടില്ല. നമ്മളറിയുന്നതിന്റെ പരിമിതിയുണ്ട്. പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിലൊന്നും ഇങ്ങനെ ഒരു വിശദീകരണമില്ല. അപ്പൊ ഈ എന്താണ് ഈ ദർശനമാലയില് ഈ എന്താണ് വാസിഷ്ഠത്തിന്റെ സ്വാധീനം വളരെ കൂടുതലുണ്ടെങ്കിലും ഗുരുവിന്റെ ഒരപൂർവതയുണ്ട്. അപൂർവത എന്ന് വെച്ചാൽ ഗുരുവിൽ മാത്രം കാണാൻ കഴിയുന്ന ചില സവിശേഷ അതിലൊന്നാണ് ഈ മായാദർശനം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അധ്യാരോപവാദമായി ശങ്കരാചാര്യർ വ്യക്തമായി പറഞ്ഞാണ്. അത് ശങ്കരാചാര്യർ കൃത്യമായി പറഞ്ഞാണ്. അപ്പൊ അത് ഗുരു അതിനെ വീണ്ടും വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. അസത്യദർശനം അതുപോലെ തന്നെ, അസത്യം ഗുരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ മായാദർശനം സംതിങ് സ്പെഷ്യലാണ്. അതങ്ങനെ അവിടെ ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. അത് ഗുരുവിന്റെ ഒരു വൈശിഷ്ട്യം എന്ന് പറയാം. എന്താ ചോദിച്ചത്? ആരോ എന്തോ ചോദിച്ചത്. ആ അത് തന്നെ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഗുരു പറയുന്നതനുസരിച്ച് മായയെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ഇത് തീരും. അദ്വൈതകളുടെ ഇടയിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട് മായയെ സംബന്ധിച്ച്. ദേവികളുടെ ഇടയ്ക്ക് മായ അവിദ്യ, മായയുടെ കാര്യമാണോ അവിദ്യ, അതേ മായയും അവിദ്യ ഒന്നാണോ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാമുള്ള പരിഹാരമായിട്ട് ഗുരു പറയുന്നത് ഇതെല്ലാം മായ തന്നെയാണ്. മായയ്ക്ക് പല പേരിട്ട്, അതിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസം അതാണ്. അതായത് ഈ ഓരോ ശബ്ദങ്ങളും അവിദ്യ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗുരുദേവൻ ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു ഫങ്ഷണൽ ഇന്റർപ്രിട്ടേഷനാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ പ്രവർത്തനം അനുസരിച്ച് ഇതിനെ വിശദീകരിക്കുന്നു. ഓരോ തരത്തിലിത് പ്രവർത്തിക്കുമ്പോൾ അതിന് ഓരോ പേര് വന്നു. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അവിദ്യ എന്ന് എന്തുകൊണ്ട് പേര് വന്നു? അതിനൊരു പ്രത്യേക പ്രവർത്തനമാണ്. അങ്ങനെ പര എന്നൊരു പേര് എന്തുകൊണ്ട് വന്നു? അതൊരു പ്രത്യേക പ്രവർത്തനം. അപര എന്ന് എന്തുകൊണ്ട് പേര് വന്നു? അത് വേറൊരു പ്രവർത്തനം. അപ്പൊ ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ് ഈ പേരുകൾ മാറുന്നതെന്നുള്ളതാണ് ഗുരുദേവന്റെ കണ്ടുപിടുത്തം. ഗുരുവിന്റെ കണ്ടുപിടുത്തം എന്ന് പറയാം. അപ്പൊ ആ രീതിയിലൊരു വ്യക്തമായ വിശദീകരണം വേറെ എങ്ങും അങ്ങനെ കാണാനില്ല. അതുകൊണ്ടുള്ള ഒരു ഗുണം, അദ്വൈതികൾക്ക് ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ അദ്വൈതത്തിലുള്ള ഒരുപാട് തർക്കങ്ങൾക്ക് ഇതൊരു പരിഹാരമാണ്. അതാണ് എന്റെ ഗുണം. അധ്യാപനോപദർശനത്തിൽ രണ്ടാമത്തെ പദ്യത്തിൽ എന്താ പറഞ്ഞത്? വാസനാമയമേവാദുസീതിനഥപ്രഭു അസുജൻ മായയാ. അവിടെ വന്നു മായയാ, അവിടെ വന്നു മായാവി ഇവ ഇന്ദ്രജാലക്കാരനും അവിടെ വന്നു മായ കൊണ്ട് സൃഷ്ടിച്ചു. അപ്പൊ ഈ മായയെന്ന് പറയുന്ന ഒരു സംഗതിയെ അദ്വൈതികൾ അങ്ങനെ ഒന്നിനെ കൽപ്പിക്കുന്നത് ഒരു കൽപ്പനയാണ്. എന്തുവെച്ചാൽ കൽപ്പന എന്ന് പറയാൻ കാരണം എന്താണ്? അതൊരു അനുഭവമാണ്. അനുഭവത്തെയാണ് മായ എന്ന് വിളിക്കുന്നത്, നമ്മുടെ അനുഭവം. അതുകൊണ്ട് അദ്വൈതികളുടെ ഒരു കൽപ്പനയാണ് ഈ മായ എന്ന് പറയുന്നത്. എന്തിനാ അങ്ങനെ ഒരു മായ എന്ന് പറയുന്ന കൽപ്പന അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നു? ബ്രഹ്മത്തെ വിവരിക്കാൻ മായയുടെ ആവശ്യം എന്ന് പറഞ്ഞാ പോരാ. ബ്രഹ്മത്തെ എങ്ങനെ രക്ഷിക്കും? എങ്ങനെയാ സ്ഥാപിക്കാൻ പറ്റത്തില്ല അത് എന്ന് പറയാൻ പറ്റില്ല. അതായത് ബ്രഹ്മത്തെ അദ്വൈതി പറയുന്ന നിർഗുണം, നിരാകാരം, നിഷ്ക്രിയം എന്നുവെച്ചാ ഈ പ്രപഞ്ചത്തിന് അതീതമാണ് ബ്രഹ്മം. അദ്വൈതം പറയുന്ന അനുസരിച്ച് ഗുരു അങ്ങനെ തന്നെ പറയും. അത് നിരുപാധികമാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന് അതീതമായ ഒന്നാണ് ബ്രഹ്മം. പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന പ്രപഞ്ചമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്ന ഒന്ന് പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിക്കും എന്നൊരു ചോദ്യം വരും. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളു സ്വാഭാവികം. ഈ പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന ഈ ബ്രഹ്മ എങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും എന്നൊരു ചോദ്യം വരും. അതാണ് പറയുന്നത് ശങ്കരാചാര്യതൊക്കെ തന്റെ യുക്തികൾ ഉപയോഗിച്ച് സമർത്ഥിക്കുകയാണ്. അതിനെ ഗുരുവും പറയും. അപ്പൊ നിർഗുണമായിരിക്കുന്ന ഒന്നിന് സൃഷ്ടിക്കാൻ പറ്റില്ല. പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒന്ന് പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നു, അതങ്ങനെ സാധിക്കും. അപ്പോ ഈ ബ്രഹ്മത്തിനും പ്രപഞ്ചത്തിനും ഇടയ്ക്ക് ഒരു ശക്തിയെ സ്വീകരിക്കുക. ആ ശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്ന അദ്വൈതികളുടെ ഒരു കൽപ്പനയാണ്. വേദങ്ങളിലും മറ്റും വരുന്നുണ്ട്. ഇന്ദ്രോ മായാഭിപുരൂപയ്യതേ, ഇന്ദ്രൻ മായ കൊണ്ട് ബഹുരൂപത്തെ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നു. അവിടെ മായാശബ്ദം അവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒരു ശക്തി വേണം. ആ ശക്തിയാണ് മായാശക്തി. ഇതിനെ രണ്ടിനും കൂടെ ബന്ധിപ്പിക്കുന്നത്. ഇപ്പൊ പ്രപഞ്ചമാണെങ്കിൽ അനേക ദോഷങ്ങളുള്ളതാണ്, ബ്രഹ്മമാണെങ്കിൽ ശുദ്ധമാണ്, ഒരു ദോഷമില്ലാത്ത. അപ്പോ ബ്രഹ്മം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ദോഷങ്ങളൊന്നും ബ്രഹ്മത്തിന് വരാനും പാടില്ല. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതുകൊണ്ട് ബ്രഹ്മത്തിനൊരു ദോഷവും വരാൻ പാടില്ല. അപ്പോ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് മായ എന്ന് പറയുന്ന ഒന്നിനെ കൽപ്പിക്കുന്നത്. പ്രപഞ്ചകാരണമായി ഒരു ശക്തിയെ കൽപ്പിച്ചതാണ് മായ. അപ്പോ ബ്രഹ്മത്തിന് ഒരു ദോഷവും വരാതെ പ്രപഞ്ച സൃഷ്ടി സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അദ്വൈതികളുടെ സിദ്ധാന്തം. അങ്ങനെ വിദ്യ മായനന്തു മഹേശ്വര ഈ മായയെ അവിടെ ഇങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടി സംബന്ധിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഇപ്പൊ നിർഗുണമായ ആ ബ്രഹ്മം എന്തായാലും അതിന് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല. അതിന് ഗുണങ്ങളൊന്നുമില്ല, അതിന് വികാരങ്ങളൊന്നുമില്ല. അപ്പൊ മായ വന്നു കഴിഞ്ഞാലോ, മായയോട് കൂടി ചേരുമ്പം ആ നിർഗുണമായ ബ്രഹ്മം ഈശ്വരനാകും. അടുത്ത് ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്ന അതിനെ കുറിച്ചാണ്. അപ്പോ നിർഗുണമായ ബ്രഹ്മം ഈശ്വരനായി മാറുന്നത് മായ എന്ന് പറയുന്ന ഈ ശക്തിയെ സ്വീകരിക്കുമ്പോഴാണ്. നിർഗുണനായിരിക്കുന്ന ബ്രഹ്മം ഈശ്വരനായി മാറുന്നത് ആ ബ്രഹ്മം മായ എന്ന് പറയുന്ന ഒരു ശക്തിയെ സ്വീകരിക്കും. ഭയങ്കര പോയിന്നൊന്നുണ്ട്. ഇതൊക്കെ അദ്വൈത സ്റ്റോറീസ്, അദ്വൈതത്തിലെ കഥകൾ, ഭയങ്കര ഒന്നുമില്ല. ഇന്നത് ഊഹാഭാവമല്ല, സ്റ്റോറി അല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഭേദമാണ്. എന്തുകൊണ്ട് ഡിഫറെന്റ് സ്റ്റാൻഡ് പോയിന്റ് യൂസിംഗ് ദ സെയിം വേർഡ് ഈശ്വരൻ? അതുകൊണ്ടെന്താ കൺഫ്യൂഷൻ എങ്ങനെ വരും? ഇത്രയേ ഉള്ളൂ. നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം മായ എന്ന് പറയുന്ന ഒരു ശക്തി സ്വീകരിച്ചാൽ ആ ബ്രഹ്മം തന്നെ ആ സ്വീകരിക്കുന്നത് മുതൽ എന്തായി? ഈശ്വരനായി. ആ ഈശ്വരനെ വിളിക്കുന്നു മായാവി. ഈശ്വരനെയും പറയും, ഇന്ദ്രജാലനക്കാരനെയും പറയും. മായാവി എന്ന് വെച്ചാൽ മായ ഉള്ളവൻ. അപ്പോ ബ്രഹ്മം തന്നെ ഈശ്വരൻ രണ്ടും ഒന്ന് തന്നെ. ബ്രഹ്മം പ്ലസ് മായ ഈശ്വരൻ, ബ്രഹ്മം മൈനസ് മായ നിർഗുണ ബ്രഹ്മം. ഇത്രയോ? ഇതാണ് അദ്വൈതിയുടെ കാഴ്ചപ്പാട്, അവരുടെ കണ്ടുപിടുത്തം. അതൊക്കെ അദ്വൈതത്തിലേ ഉള്ളൂ കേട്ടോ, എല്ലാവരും ഇങ്ങനെയൊന്നും അംഗീകരിക്കില്ല. അപ്പൊ ബ്രഹ്മത്തെ നിർഗുണമായി സ്വീകരിച്ചുകൊണ്ട് അതിന് ഒരു തരത്തിലുള്ള ദോഷവും ഇല്ല. ഈ പ്രാപഞ്ചികമായ ദോഷമൊന്നും അതിന് സംഭവിക്കത്തില്ല. ഇനി പ്രപഞ്ചത്തിൽ ദോഷങ്ങളുണ്ടല്ലോ, ഈ ദോഷങ്ങളെല്ലാം എവിടെ പോവും? മായി, അതെല്ലാം മായയ്ക്ക്. ബ്രഹ്മത്തിനൊരു കുഴപ്പവും എല്ലാ ദോഷവും മായയ്ക്കാണ്. ബ്രഹ്മ എന്ന് സുരക്ഷിതമായി തന്നെ ആ പ്രകൃതിയിലാണ് ദോഷം എന്നൊക്കെ പറയുന്നത്. അതിനെയൊക്കെ പരിഷ്കരിച്ചാണ് സാങ്കിന്മാരുടെ ആശയങ്ങള്, ബൗദ്ധന്മാരുടെ ആശയങ്ങള്. അദ്വൈതം എന്ന് പറയുന്നത് ഇങ്ങനെ പല ആശയങ്ങളും പരിഷ്കരിച്ച് കാലം കൊണ്ട് രൂപീകരിച്ച ഒന്നാണ്. ഇതെല്ലാം ആരുടെ പണി? പണ്ഡിതന്മാരുടെ പണി. ശങ്കരാചാര്യ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവരായ മാത്രമല്ല, ഒരുപാട് ഗോവിന്ദാചാര്യര് പരമ്പര കിടക്കുകയാണ്. ഗോവിന്ദാചാര്യരൊന്നും ഇല്ല, അതൊക്കെ കഥ. ഗൗഡപാദാചാര്യ ഗൗഡപാദാചാര്യ എന്ന് പറയുന്ന ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരാളുണ്ടെന്ന് കരുതാം. ഒരു മായയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വേറെ അധികം പേരൊന്നും അങ്ങനെ ഇല്ല. പിന്നെയുള്ള ഉപനിഷത്തുകളിലെ ആദിവാസികളാണ്. ആദിവാസി പഴയകാലത്ത് ജീവിച്ചിരുന്നവര് തെറ്റായ അർത്ഥം എന്ത് കേട്ടാലും നിങ്ങൾ എന്തിനാ ധരിക്കുന്നത്? നല്ല അർത്ഥത്തിൽ ഇരിക്കും, നല്ല മനസ്സോടെ ഇരിക്കും. ആദിയിൽ വസിച്ചിരുന്നവർ ആദിവാസികൾ, പൂർവികന്മാര്. ആ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് കുഴപ്പം തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെന്താ പറയുന്നത്, ഡെവലപ്പിംഗ് കൺട്രി, അണ്ടർ ഡെവലപ്ഡ് ആണ് നമ്മള് പറയുന്നത്. അപ്പൊ അതിന്റെ മീനിങ്ങില് വ്യത്യാസം, നിങ്ങളുടെ മനസ്സിലുള്ള വ്യത്യാസമാണ്. ആദിയിൽ വസിച്ചിരുന്നവരാണ് ആദിവാസികൾ. ഇനി പ്രാകൃതർ എന്ന് പറഞ്ഞാൽ ഒരു ദോഷമുണ്ട്. എന്തുകൊണ്ട്? പ്രകൃതിയോട് അനുസരിച്ച് ജീവിച്ചിരുന്നവർ. ആ അവരാണ് പ്രാകൃതർ, പ്രകൃതിയോട് ബന്ധപ്പെട്ടിരുന്നവർ. അന്ന് കാടായിരുന്നല്ലോ, അന്ന് നാടില്ലല്ലോ, കാട്ടിലാണ് അവർ ജീവിച്ചിരുന്നത്. അതിനെന്താ കുഴപ്പം? നമ്മളിതൊക്കെ തെറ്റായ രീതിയിൽ, നിങ്ങളിതൊക്കെ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ തെറ്റായി ധരിച്ചിട്ട് നിങ്ങൾ പുറത്തുപോയി പറയും ഞാൻ ആൾക്കാരെയൊക്കെ വഴിതെറ്റിക്കുന്ന ആളാണ്. ബോധമില്ല, നിരീശ്വരമാണ് പഠിപ്പിക്കുന്നത്. അത് ഇതെന്ന് ഞാൻ പറയുന്നത് കറക്റ്റ് സംസ്കൃതം. ബോധമില്ല മനുഷ്യൻ. എന്നിട്ട് എന്തു പറയും? പിള്ളേരെയൊക്കെ വഴിതെറ്റിക്കുന്നു ഞാൻ ഇതൊക്കെ എന്റെ പറയുന്നത് ആൾക്കാർക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രാകൃതം എന്ന് വെച്ചാൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നു. അത് നമ്മൾ ഈ ആദിവാസി എന്ന് പറയുമ്പോ ഇങ്ങനെ കാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇത് കാട്ടിൽ ജീവിച്ചവരാണെന്നേ, അന്ന് നാടുണ്ടോ? ശാസ്ത്രവും യന്ത്രങ്ങളും ഇലക്ട്രോണിക്സും വൈദ്യുതിയും ഇല്ലായിരുന്നു. മണ്ണെണ്ണ അവളൊക്കെ ഉണ്ടായിരുന്നു. എവിടുന്ന എത്ര കാലമായി മണ്ണെണ്ണ വന്നിട്ട്? എന്തോ വെളിച്ചെണ്ണയില്ല. പഴയകാലത്ത് ഇവരുപയോഗിച്ചിരുന്നത് മരോട്ടി എണ്ണ. നമ്മുടെ നാട്ടിലൊക്കെ മരോട്ടി ഓടലെണ്ണ എന്ന് പറയും. അതൊക്കെയാണ് അവരുപയോഗിച്ചിരുന്നത് പഴയകാലത്ത്. മരങ്ങളുടെ കായൊക്കെ ഇടിച്ചു പോയി അതിന്റെ എണ്ണ എടുത്ത് അതൊക്കെയാണ്. അതും എടുത്തിട്ടില്ല. ഇതാന്ന് പറയാൻ പറ്റില്ല. കാരണം മൃഗങ്ങളൊക്കെ ധാരാളമായി വെച്ചിരുന്നു. പിന്നെ പിന്നെ ഞാനീ പറയുന്നതിനോട് ആൾക്കാർക്ക് കുറച്ച് വൈഷമ്യം ഉണ്ടാകുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് അതുകൊണ്ടൊന്നുമല്ല. ഞാനീ പറയുമ്പോഴത്തേക്ക് ഈ ആത്മീയതയൊക്കെ ഒരു കച്ചവടമാക്കി ആൾക്കാരെ പറ്റിച്ച് അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഇതൊരു ഭീഷണിയാണ്. അതാണ് പ്രശ്നം. അത് ഇത് ആൾക്കാർക്ക് ബോധം ഉണ്ടായി വരുമ്പോ ഇത് വെച്ച് പിന്നെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ചൂഷണ വശമുണ്ട് ഇതിന്. അത് ഞാൻ പൊളിച്ചു പറയും. അതാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ആൾക്കാർ പറയും ഞാൻ വിപ്ലവം പറയണം. പറയാതിരിക്കാൻ പറ്റും. നമ്മുടെ ബ്ലഡിലുള്ളതാണ്. പറയാതിരിക്കാൻ പറ്റില്ല. വിപ്ലവം നമ്മുടെ ബ്ലഡിൽ കിടക്കുന്നു. പറയാതിരിക്കാൻ ഇങ്ങനെ പരന്ന് പറയുന്ന സായി പറയാപ്പോഴും അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അതൊന്നും പറയാൻ പാടില്ല എന്നാണ് സായി പറയുന്നത്. കാരണം ആൾക്കാരെ പറ്റിക്കണം. ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എങ്ങനെ ആൾക്കാരെ കമത്താം, എങ്ങനെ ആൾക്കാരെ പറ്റിക്കാം, എങ്ങനെ 10 പൈസ ഉണ്ടാക്കാം, ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഞാൻ പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാവും. അതുപോലെ സ്വയം എന്താണ് സമൂഹത്തിന്റെ മുമ്പിൽ ദിവ്യന്മാരായി പ്രത്യക്ഷപ്പെടുകയും വ്യക്തി ജീവിതത്തിൽ ആവാസന്മാരായി ജീവിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആര്? ആര്? സന്യാസിമാര്. സന്യാസിമാരങ്ങനെയുള്ളവരാണ്. ഞാൻ പല കാര്യങ്ങളും പറയുമ്പോ ഇതൊക്കെ അങ്ങ് ഓപ്പണായി പോകും. മനസ്സിലായോ? അതാണ് ആൾക്കാർ പറയുന്നത്. ആ മനുഷ്യൻ വഴിതെറ്റിക്കുകയാണ്, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാം പൊളിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിപ്പോ രക്ഷയൊന്നുമില്ല. തനിയെ പറയും, ബാക്കിയുള്ളവരെ കൊണ്ട് പറയുന്നുണ്ട. അപ്പൊ അത് നമുക്ക് എന്താണ് ആത്മീയത എന്ന് പറയുന്നത്? ഒരിക്കലും അത് മനുഷ്യന്റെ കാപട്യങ്ങളെ പുറമെ പ്രദർശിപ്പിക്കാനുള്ളതെന്നാകരുത്. അതായിരിക്കരുത് ആത്മീയത. കാപട്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവന്റെ ഉള്ളി വെച്ചോണം, പുറത്ത് കാണിക്കരുത്. ഇനി ഉള്ളില് കാപട്യം വെച്ചിട്ട് പുറമെ ദിവ്യന്മാരാകുകയും ചെയ്യരുത്. അതും പാടില്ല. ദിവ്യ പരിവേഷം സൃഷ്ടിച്ച് ജീവിക്കുക, അതും ശരിയായ കാര്യം. ഇതൊക്കെ ഞാൻ പൊളിക്കുമ്പോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കുക. നമ്മളാരും കയ്യേറ്റം ചെയ്യാതിരുന്ന ഭാഗ്യം. പറഞ്ഞേ തരൂ. അങ്ങനെ എന്താണ് കാപട്യത്തിൽ സമൂഹത്തെ വഞ്ചിച്ച് ജീവിക്കാൻ പാടില്ല. സമൂഹത്തിന്റെ മുമ്പിൽ കാപട്യങ്ങൾ കാണിച്ച് ജീവിക്കാൻ പാടില്ല. അങ്ങനെ കാപട്യങ്ങൾ കാണിക്കുന്നത് തന്റെ ഇടം കൊണ്ടായാലും ശരി, എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല, ഞാൻ എന്ത് വേണോ കാണിക്കും. അങ്ങനെയൊക്കെ ഉള്ള വിചാരത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അതൊന്നും അനുവദിക്കാൻ പാടില്ല. ഗുരു പറഞ്ഞിട്ടുള്ള എന്താണ്? കാളി നാടകത്തിൽ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. അനുമ്പ എന്താണ്? അതിന്റെ മുമ്പിലുള്ള എവിടെയാണ് കാളി നാടകം? മഹാദേവനും ബ്രഹ്മനും മുൻപരായൂർ അഹോ മായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. പ്രസംഗിക്കേണ്ട സ്വാമികളാണ് ഈ കൊട്ടേഷൻ പറഞ്ഞത്. മഹാദേവനും മഹാദേവനും ബ്രഹ്മനും മുൻപരായോർ മുതലായവർ മുൻപെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനികൾ, ത്രിമൂർത്തികൾ, അല്ല മുൻപന്മാർ എന്ന് വെച്ചാൽ ഏറ്റവും ത്രിമൂർത്തികളല്ലേ? മഹാദേവൻ, ബ്രഹ്മൻ, വിഷ്ണു, മൂന്നുപേരും കൂടെ ചേർത്താ പറഞ്ഞത് മഹാദേവനും ബ്രഹ്മനും മുൻപരായോർ അഹോ കഷ്ടം മഹാമായയിൽ പെട്ടിരിക്കുന്നു ചിത്രം. അത്ഭുതം തന്നെ. അടുത്ത സ്വാമി അത്രയും മതി. മഹാത്മാക്കളായുള്ളവർക്കും നിനച്ചാൽ മഹാമായ നിമ്പകവും കിന്തരവും. അതുപോട്ടെ, അപ്പൊ ഇത് തന്നെ ഈ ബ്രഹ്മാവ് എന്താണ്? മഹാദേവൻ ആദ്യം പറഞ്ഞതുകൊണ്ടാണ് മഹാദേവന്റെ തലയിൽ ജടയ്ക്കകത്ത് ഉരുത്തി വെച്ച് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ വിഷ്ണു അത് ഈയിടയ്ക്ക് സ്വാമി ഒരു റീൽസിന് അറിയില്ലേ, രണ്ടൊക്കെ രണ്ടൊക്കെ രണ്ടൊക്കെ എന്നൊരു പാട്ടുണ്ട്. അതിന്റെ മീനിങ് ഇടയ്ക്ക് പറയുന്നുണ്ട് അത് ബ്രഹ്മ ഇതിനക്ക് മഹാദേവന് രണ്ടെണ്ണമുണ്ട്, ബ്രഹ്മാവിനുണ്ട്, അതുപോലെ വിഷ്ണുവിനുണ്ട് രണ്ട് രണ്ടൊക്കെ രണ്ടൊക്കെ രണ്ടൊക്കെ രണ്ടൊക്കെ ഇത്തിരി കാണും. ലിസ്റ്റ് എടുത്ത് നോക്കി ഒരുപാട് പേര് കാണും. ആരെ മനസ്സിലായി? അത് മനസ്സിലായി. ബ്രഹ്മന് പിന്നെ മഹാദേവനെയൊക്കെ ഗംഗാദേവി തലയിൽ വെച്ചിരുന്നു സംഗതി മനസ്സിലായി. പാർവതിയുണ്ട്. ഈ ബ്രഹ്മന് രണ്ടുപേരൊക്കെ സരസ്വതി, സരസ്വതി പിന്നെ വിഷ്ണു. വിഷ്ണുവിന് വിഷ്ണുവും സുബ്രഹ്മണ്യനാണെന്നു രണ്ട് രണ്ട് വെച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യൻ. അതൊക്കെ ഈ പുരാണങ്ങളിൽ നോക്കിയാലേ രണ്ടും മൂന്നും ഒത്തിരി ഉണ്ട്, ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. അപ്പോ ഇങ്ങനെ മായയിൽ അവർ ഓടി പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവും. അത്ഭുതകരമായ കാര്യമാണ് എന്നുവെച്ചാ മായ എന്ന് പറയുന്ന ഇവിടെ കാളിയെ, കാളിയുടെ അത്ഭുതകരമായ സ്വാധീനമാണ്. ദേവന്മാരെ കൂടി കാളി മയക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ മനുഷ്യന്റെ കാര്യം പറയാനാണ്. അപ്പോ ദേവന്മാരെ കൂടി ഈ കാളി മയക്കിയിട്ടിരിക്കുകയാണെങ്കിൽ മനുഷ്യനെയും മയക്കുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പൊ പിന്നെ എന്താ, മനുഷ്യനെ ഇത് മയക്കിയിട്ടിരിക്കുകയാണെങ്കിൽ എന്താണ് എന്താണ് അതിന് പരിഹാരം? എന്തായാലും ബ്രഹ്മാദികളെ കൂടെ മയക്കിയിട്ടിരിക്കുന്നു, ഉറപ്പുള്ള കാര്യമാണ്. അവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കി അങ്ങനെയാണ്, എല്ലാം മയങ്ങിയിരിക്കുകയാണ്. അപ്പോ എല്ലാവരെയും മയക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോ ഇതിന് എന്താണ് പ്രതിവിധി? എന്താണ് മായ ഇങ്ങനെ മയക്കിയിരിക്കുകയാണെങ്കിൽ? ഗുരുദേവനെ ഒരു അവസാനമായിട്ട് പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, ഈ ചോദിച്ചതിന് ഉത്തരം പറ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇതെല്ലാവരും മായിപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒരുത്തനും ദിവ്യ വേഷങ്ങൾ കെട്ടരുത്, ഒരുത്തനും ദിവ്യശ്രീകളാകരുത്, ദിവ്യശ്രീയൊന്നും ആകരുത്, എന്നുകൊണ്ടെല്ലാം മായിപ്പെട്ടിരിക്കുകയാണ്. ഒരുത്തനെ കൊണ്ടും അവനവന്റെ കാലി പിടിപ്പിക്കരുത്, ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. മായിപ്പെട്ടിരിക്കണെങ്കി പിന്നെ എന്തിനാ? പക്ഷെ ഗുരുദേവൻ തന്നെ ആ ബ്രഹ്മവിദ്യ പഞ്ചകത്തിൽ ഗുരുവിനെ പ്രസന്നനാക്കിക്കൊണ്ട് ചോദ്യം ചോദിക്കുന്നത് പറയുന്നു. അതുപോലെ തന്നെ ആ എന്താണ് ഭഗവത്ഗീതയാണെങ്കിലും മറ്റുള്ള ശാസ്ത്രങ്ങളാണെങ്കിലും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നത് തന്നെയാണ് ഒരാള് നോക്ക്. അതെ, അത് പറയുന്നതേ പാദത്തിൽ തന്നെയാണ് പൂജ ചെയ്യുന്നത്. എങ്ങനെ? പാദത്തിൽ തന്നെയാണ് പൂജ ചെയ്യുന്നത് ഗുരുക്കന്മാർക്ക്. അതെ, ധ്യാന മൂലം ഗുരുർ മുക്തി, പൂജാ മൂലം ഗുരുർ പാദം. ഗുരുർ പാദം, സ്വാമിജി ഗുരുർ പാദം, ഗുരുർ പാദം, നമുക്ക്. അതെ, ഈ ഒരാളെ ഞാൻ പറയണോ അതെ എന്നോട് പറയുന്നു, എന്താ രണ്ടിലെങ്കിലും ഒന്നും തീരുമാനം. ആ നമ്മളൊരാളെ റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാലേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഞാനിപ്പോ ഒരാളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അയാളെ തിരിച്ച് എന്നെ റെസ്പെക്ട് ചെയ്യാനും ബാധ്യസ്ഥനാണ്. മനസ്സിലായ? അപ്പോ എന്ന് വെച്ചാൽ അത് ഒൺവേ ആകാൻ പാടില്ല, മ്യൂച്വൽ റെസ്പെക്ട് ആണ് വേണ്ടത് മനുഷ്യർക്ക്, അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യണം, ഞാൻ റെസ്പെക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ശരിയാകും. അപ്പോ മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത്, റെസ്പെക്ട് എന്ന് പറയുമ്പോ എപ്പോഴും അതാണ് മ്യൂച്വൽ റെസ്പെക്ട് ആയിരിക്കും. എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം, അതിനെന്താ കുഴപ്പം? അതുമല്ല, ഗുരു പ്രത്യേകം പറഞ്ഞിരിക്കുന്ന എന്താണ്, ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം സർവേ സഹോദര ബുദ്ധയ, എല്ലാവരും സഹോദരന്മാരെന്നുള്ള ബോധത്തിൽ വേണം കഴിയാൻ. ഇപ്പൊ സഹോദരന്മാരാണെങ്കിൽ ഞാനിപ്പോ ദേവാത്മാൻ സ്വാമിയുടെ കാലിൽ പിടിച്ചാൽ ദേവാത്മാൻ സ്വാമി എന്റെ കാലം പിടിക്കണം, എന്തുകൊണ്ട്? സഹോദരന്മാരാണ്, ഇല്ലെങ്കിൽ പിടിക്കണ്ട. ഈ കാലില് വലിപ്പിച്ചേ തീരുമെന്ന് എന്താ ഇത്ര നിർബന്ധം? സഹോദരന്മാരാണെങ്കിൽ എന്റെ ആവശ്യമില്ല. നിങ്ങള് അനാചാരങ്ങളെല്ലാം മാറ്റണമെന്ന് പറയുന്നവരല്ലേ? അതേ ഞാനും പറയുന്നു, അനാചാരങ്ങളാണ്, അത് മാറ്റണം. റെസ്പെക്ട് ചെയ്യണമെങ്കിൽ പരസ്പരം റെസ്പെക്ട് ചെയ്യണം എല്ലാവരും. അല്ലാതെ ഗുരു പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്, സർവേ സഹോദര ബുദ്ധയ. അത് ഇത് പറഞ്ഞിട്ടാണ് ആശ്രമേസ്മിൻ ഗുരു കശ്ചിത് വിദ്വാൻ മനുധാരതി സമദൃഷ്ടി ശാന്ത ഗംഭീരാശിയോ വിജിതേന്ദ്രി പരോപകാരി ദീനദയാലു സത്യവാക്പടും. പിന്നെ ഒന്നുകൂടെ പറഞ്ഞെന്താണ്, സദാചാരരഥനുമായിരിക്കണം. കർത്തവ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എല്ലാം ഇതെല്ലാം ചേരണം. അപ്പോ ഇനിയിപ്പോ ഞാൻ അല്പം നിർബന്ധം പിടിക്കണം, ഇവിടുത്തെ ആചാരം ഇതാണ്, നിങ്ങളെല്ലാരും എന്റെ കാലി പിടിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പാലിക്കണം. ഏതൊക്കെയാണ്? ആശ്രമേസ്മിൻ ഗുരു കസ്റ്റ് വിദ്വാൻ മുനി ഉദാരതി സമദൃഷ്ടി ശാന്തഗംഭീരാശയൻ. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട സദാചാരരഥൻ, സദാചാരമുള്ളവനായിരിക്കണം. സദാചാരം ഇല്ലാതെ ഞാൻ എന്റെ കാലി പിടിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? അതില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവും? അപ്പൊ അപ്പൊ ഞാൻ ആദ്യം സദാചാരമുള്ളവനായിരിക്കുന്നു. അങ്ങനെ നിർബന്ധമാണെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതാണ് ഏറ്റവും വലിയ അബദ്ധം. ഒരുത്തൻ സദാചാരമുള്ളവനാണോ അല്ലയെന്ന് അവന് മാത്രമേ അറിയാൻ പറ്റൂ. വേറെ ഒരാൾ അറിയണമെങ്കിൽ നിങ്ങൾ ദൈവങ്ങളായിരിക്കണം, ദൈവത്തിനെ അറിയാൻ പറ്റും. ഒരുത്തന്റെ ഉള്ള എങ്ങനെയാണെന്ന് അറിയാൻ ആർക്കേ പറ്റൂ? ആ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ആര് സദാചാരങ്ങളിൽ നിന്നും ആർക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അത് അറിയാതിരിക്കുന്നിടത്തോളം കാലം പിടിക്കാതിരിക്കുന്നതല്ല. മനസ്സിലായോ? ഒരുത്തന്റെ ജീവിതം എന്താണെന്ന് ആർക്കേ അറിയാൻ പറ്റൂ? അവന് മാത്രമേ അറിയാൻ പറ്റൂ. വേറെ ഒരു ലോകത്തൊരു മനുഷ്യനും അറിയാൻ പറ്റില്ല. സംഭവം ഇവിടെ വൈകുന്നേരം ബ്രഹ്മ വിദ്യാർത്ഥി സമ്മേളനം, അതില് വിശാലാൻസ്വാമി അധ്യക്ഷൻ, ചിദംബരാൻസ്വാമി ഉദ്ഘാടകൻ, ഞാൻ മുഖ്യ പ്രഭാഷകൻ, ഇദ്ദേഹം സ്വാഗതം. അവിടെ ചെന്നപ്പോ ആരുമില്ല. ഞാനും പോകുന്നില്ലെന്ന് വിചാരിച്ചതാ. അപ്പോ ഞാൻ പൊക്കളയാന്ന് വിചാരിച്ചു. ഇദ്ദേഹത്തിനോട് പറഞ്ഞ് ആരെയും ഗ്രീനിന്റെ ആർക്കും താല്പര്യമില്ല. ഞാനവിടെ ചെന്ന അസംഗാൻസ്വാമി, നമ്മുടെ ഈ സച്ചയാൻസ്വാമി അവിടെ ഇല്ല, അപ്പൊ അസംഗാൻസ്വാമി ഉണ്ട്. അപ്പൊ സ്വാമി പറഞ്ഞു, സ്വാമി അത്ര ഞാൻ പറഞ്ഞു ഞാൻ മാനേജ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാനങ്ങോട്ട് കയറി അടിച്ചുകൊടുത്ത് വായു ഒന്നൊക്കെ എങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഓഡിയൻസിന്റെ അകത്തും കൂടി ഇങ്ങോട്ട് വന്നിട്ട് സച്ചിദാനന്ദ എന്നെ ഒരൊറ്റ പേരിട്ട് ആൾക്കാരെല്ലാം പോകുന്ന കണ്ടില്ലേ, ഞാൻ ആരുടെന്നൊന്ന് വിചാരിച്ച് പോയതാ. ഇങ്ങോട്ട് വന്നിട്ട് അനീഷിന്റെ അടുത്ത് ഞാൻ തെരിയാൻ പറഞ്ഞു. ആ ഒരു അവ സ്വാമിയോട് പറയാനും പറഞ്ഞു മുഴുവൻ പാത ഞാൻ ഉത്തരവാദിത്തല്ലേ. ഇത്രയാ ഞാൻ ഭയങ്കര കാര്യമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു സൗമ്യമായിട്ട് പറയാം, സമയം കഴിഞ്ഞ് നിർത്ത്. ഇത് അത് അതോ പുള്ളിയുടെ അതോറിറ്റിയാണ് ഉപയോഗിച്ചത്. ഞാനത് മനസ്സിലായതില്ല. പുള്ളി പ്രസിഡന്റായി നമ്മളെടുത്ത് അതോറിറ്റി ഉപയോഗിച്ചു, നമ്മൾ അങ്ങനെയല്ലേ കാണുള്ളൂ. എനിക്ക് ഞാൻ എന്നിട്ട് പുള്ളിയ പറഞ്ഞപ്പോ തന്നെ പൂർണ്ണമതം ചെയ്ത് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പൊ ഞാനിത് എനിക്കൊരു ഒരു ദിവസം എടുത്ത് അത് മുഴുവൻ മാറിപ്പോയിട്ട് ഞാനിപ്പോ അത് നിങ്ങളുടെ രണ്ടുപേരുമുള്ള വ്യക്തിപരമായ പ്രശ്നമായിട്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞാനീ പറയുന്ന എല്ലാം ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ടല്ല, ഞാൻ പൊതുവായ കാര്യം പറയാം. പക്ഷേ ഞാൻ പറയാം, ഇതന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാമേ പറയുമ്പോ പിന്നെ ആൾക്കാർ പകുതി കൂടുതൽ പോയി. ഇംഗ്ലീഷിലാണോ പറഞ്ഞത്? അതെ, ഞാൻ പറയുമ്പോ പക്ഷേ ഞാനൊരു എട്ടേമുക്കാലിന് തുടങ്ങി അതൊരു പിന്നെ 9:25 അരമണിക്കൂറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അരമണിക്കൂർ പറഞ്ഞു സ്വാമി കിട്ടുകയായിരുന്നു. മേലെ കൊടുക്കലെന്ന് ചീത്തകളൊക്കെ ചേർത്ത് വന്നപ്പോഴത്തേക്ക് അത് പ്രൈവറ്റ് ആക്കി ആ വീഡിയോ. എന്തുകൊണ്ട് സ്വാമി അത്രയും ഒരു ഭയങ്കര ദേഷ്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷില് യു നോ വൈ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു അട്ടാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രസംഗിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പക്ഷെ അതെടുത്ത് ഒന്ന് രണ്ടു പേര് പറഞ്ഞു നന്നായിരുന്നു പറഞ്ഞു. എന്റെ കൂട്ടം വേണ്ടി പറഞ്ഞു ഇംഗ്ലീഷ് അറിയാൻ മതിയാർത്ഥികളുടെ സ്പേസ് ആണ് ആ സ്പേസിൽ കേൾക്കണമെന്ന്. അപ്പൊ അതാണ് വേറെ വിഷയം. അതല്ല സ്വാമി വിഷയം, സ്വാമിക്ക് തന്ന വിഷയമല്ല സംസാരിച്ചത്. സ്വാമിക്ക് തന്ന വിഷയം ഇതല്ലായിരുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ച സ്വാമി വന്ന് ബ്രഹ്മത്തിനെ കുറിച്ചാണ് അതെ. എനിക്ക് ഹിസ്റ്ററിയോടൊന്നും വലിയ താല്പര്യം ഇല്ലാതുകൊണ്ടാണ് സംസാരിച്ചത്. സ്പേസ് വിഷയത്തൊന്നും മാറിയാ സംസാരിച്ചത്. രണ്ട് സ്വാമി ഇംഗ്ലീഷാണ് സംസാരിച്ചത്. ട്രാൻസ്ലേറ്റർ ഇല്ല. മൂന്നാമത്തെ പ്രശ്നം മലയാളികളാണ് എഴുതുന്നത്. അവസാനം അതായത് നമ്മള് സഭയറിഞ്ഞ് സംസാരിക്കണമെന്ന്.